ഹൃദയത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജപ്പൂനീ പൂജിപ്പൂനാ പന്നീരും തേനും കണ്ണീരായിത്താനേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളിൽ മാലിന്യങ്ങൾ പോത്തുന്ന കാലം പൂക്കാലം കാറ്റിന്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാര കീഴിൽവാദേവി ആലംബം നീയേ ആധാരം നീയേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ പോത്തുന്ന കാലം പൂക്കാലം പന്നീരും തേനും കണ്ണീരായിത്താനേ കാലം പൂക്കാലം പൂജപ്പൂ